രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അർജുനൻ പറയുന്നത് പരയാ കൃപയാവിഷ്ട, അങ്ങനത്തെ കൃപ കൊണ്ടാണ് അർജുനൻ നിൽക്കുന്നത്. മറ്റൊന്ന് പറയുന്നു എന്നെ കൊന്നോട്ടെ, ഖനതോപി മധുസൂദൻ, എന്നെ കൊന്നോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവരെ കൊന്നിട്ട് എനിക്ക്, കാരണം ഈ രാജ്യമൊക്കെ ഇവർക്ക് വേണ്ടിയുള്ളതാണ്, ഇവരോടൊപ്പം ഇതെന്ന് അനുഭവിക്കേണ്ടതാണ്. ഗുരുവിനെ കൊന്നിട്ട് പിന്നെ എനിക്കൊരു അങ്ങനെ ഒരു രാജ്യം വേണ്ട. ഒഴിവാക്കേണ്ടായിരുന്നു, ഒഴിവായില്ല. കഥയനുസരിച്ച് അത് ഒഴിവായില്ല, വന്നുചേർന്നു. കഥയനുസരിച്ച് വന്നുചേർന്ന് യുദ്ധത്തിന്റെ സന്ദർഭം വന്നപ്പോൾ അർജുനന് ശരിക്കും പ്രയാസമുണ്ടായി. ഇവരെയൊക്കെ കൊന്നിട്ട് എന്ത് നേടാനാണ്? അപ്പൊ അവരോടെല്ലാം അനുകമ്പയുണ്ടായി അർജുനന് ശരിക്കും. അനുകമ്പയുണ്ടായി, എന്നെ ഞാൻ ചത്തോട്ടെ എന്നാണ് ഞാൻ കൊല്ലത്തില്ല എന്നൊരു നിലപാടെടുത്ത്. അങ്ങനെ എടുത്തപ്പോ എന്താ പറയുന്നത്? അപ്പൊ അർജുനന്റെ മനസ്സിലാണ് ചിന്ത വരുന്നത്, പാപം. അത് അർജുനന്റെ ചോദ്യമാണ്. ഒന്ന്, ആ പാപം ഉണ്ടാകത്തില്ല, കാരണം അന്നങ്ങനെ പാപപുണ്യ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഗുരുക്കന്മാരൊക്കെ ഒന്നാ പാപം അല്ലേ? അപ്പൊ ഒന്ന്, ഇവരെയൊക്കെ കൊന്നിട്ട് ഈ രാജ്യസുഖങ്ങളൊക്കെ അനുഭവിക്കണം, ഒരു ചോദ്യം. രണ്ടാമത്, ഇവരെ കൊന്നു കഴിഞ്ഞാൽ പാപം അല്ലേ? ഞാൻ എന്തിനു കൊല്ലണം? ഇനി ഇവരൊക്കെ ദുഷ്ടന്മാരാണെങ്കിലും ആതതായികൾ ആണെന്ന് തന്നെ അർജുനൻ പറയുന്നു. ഇവർ ദുഷ്ടന്മാര്, ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചവരാണ്. എന്നാൽ തന്നെ അവർക്ക് സഹോദരന്മാരല്ലേ? അവരെ കൊല്ലുന്നതിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കൊന്നിട്ട്. കൊന്നിട്ട് ഈ രാജ്യം ആരോടൊപ്പം അനുഭവിക്കും? കാരണം എല്ലാവരും മരിച്ചു പോവുകയല്ലേ. അപ്പോ അർജുൻ അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അർജുനന് കൊല്ലുന്നതിനുള്ള പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് അർജുനന് ദുഃഖമുണ്ടായതും അർജുനൻ കരഞ്ഞതും. ഇത് ഇവരെ മുഴുവൻ പേരെ കൊന്നിട്ട് ഒരു രാജ്യം, പിന്നെ അവിടെ ഇരുന്നെല്ലാം അനുഭവിക്കുക, ഇതെന്താ? ഇത് ആവശ്യമില്ലാത്ത ഒരു ഏർപ്പാടാണ്. കാരണം ഇത്രയും പേരെ കൊന്നേ പറ്റൂ, രണ്ടിലും തീരുമാനിക്കണം. അപ്പോഴാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. എന്താണ്? യസ്യ നാഹംകൃതോ ഭാവോ ബുദ്ധർ യസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ നഹന്തി ന നിബദ്ധ്യതേ. ഭഗവാൻ പറയുന്നത് എന്താണ്? നിനക്ക് കൊല്ലാം, ഒരു ദോഷമില്ല, പക്ഷെ അഹംഭാവം വരാൻ പാടില്ല, ഞാനെന്നുള്ള ഭാവം വരാൻ പാടില്ല. അഹംകൃതോ ഭാവം, ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം വരാതെ കൊല്ലാം. പിന്നെ നിന്റെ ബുദ്ധിക്ക് നീ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ടൊരു മമതയുണ്ടാവും, ഒരു തരത്തിലുള്ള മമതയും ഉണ്ടാവും. മമതയുണ്ടാവുക എന്ന് പറഞ്ഞാൽ കൊല്ലുമ്പോൾ ഒരു തരത്തിലുള്ള പ്രയാസവും വരരുത്, കൊല്ലുമ്പോൾ ഒരു തരത്തിലുള്ള നഷ്ടബോധം വരരുത്, ഞാൻ കൊന്നു ജയിച്ചു എന്നുള്ള ലാഭചിന്ത ഉണ്ടാകരുത്. ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ നിർമ്മമനായി ഈ പ്രവൃത്തിയോടൊന്നും ഒരു മമതയും ഇല്ലാതെ നീ കൊല്ലുക. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അത്വാഭിസൈമാൻ ലോകാൻ, ഈ കാണുന്ന മുഴുവൻ പേരെ കൊന്നാലും ശരി, ശരിക്കും നഹന്തി, കൊല്ലുന്നില്ല നീ. ഞാനീ കൊല്ലുന്നു, ഇത്രയും പേരെ കൊന്നാലും കൊല്ലുന്നില്ല എന്ന് പറയുന്നത് സംഖ്യ സിദ്ധാന്തമാണ്. സംഖ്യന്മാർ പറയുന്നു ആത്മാവ് അകർത്താവാണ്, ആത്മാവ് കർത്തൃത്വമില്ല. ഈ കൊല്ലുക, ജയിക്കുക, അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ശരീരം മനസ്സ് അതിലെ തന്നെ അഹംബുദ്ധി ഇതെല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിന് ആത്മാവുമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നീ എന്താണ്? ശരീരമല്ല, മനസ്സല്ല, അഹംബുദ്ധിയല്ല, ആത്മാവാണ്. ആത്മാവായതുകൊണ്ട് നീ കൊന്നാലും നന്ദി ബദ്ധ്യതേ എന്ന് വെച്ചാൽ നീ ആ കൊല്ലുന്നതിന്റെ അർജുനന് കൊല്ലുന്നതിനുള്ള ആശങ്ക എന്താണ്? കൊന്നുകഴിഞ്ഞാൽ അന്നത്തെ വിശ്വാസം അനുസരിച്ച് പാപം ഉണ്ടാവും, പാപം ഉണ്ടായ നരകത്തിൽ പോവും. അപ്പൊ പറയുന്നു അതൊന്നും നിന്നെ ബാധിക്കത്തേയില്ല എന്നുകൊണ്ട് നീ അസംഗമായ ആത്മാവാണ്. അസംഗമായ ആത്മാവായതുകൊണ്ട് നീ ആ ബോധത്തോടുകൂടി അഹംബോധമില്ലാതെ ഞാൻ കൊല്ലുന്നു എന്നുള്ള ഭാവമില്ലാതെ നിസ്സംഗനായി നിന്നുകൊണ്ട് കൊന്നുകഴിഞ്ഞാൽ ഈ ചെയ്യുന്ന കൊലയുടെ പാപം, ഫലമായ പാപം തന്നെ ബാധിക്കില്ല. അപ്പോൾ പിന്നെ എന്തിനൊക്കെ ഒരിക്കലും അർജുനൻ എന്താണ്? ഞാനവരൊക്കെ കൊല്ലുന്നു എന്ന് പറഞ്ഞാണ് ദുഃഖം വന്നു. അത് ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഇവിടെ പറയുന്ന കാര്യം മനസ്സിലാക്കി, ചോദിക്കുന്ന ചോദ്യം ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇവിടെ പറയുന്ന എന്താണ്? നീ കൊല്ലുക. അപ്പൊ കൊല്ലുക എന്ന് പറയുമ്പോൾ ആത്മാവ് കൊല്ലുന്നില്ല, ആത്മാവ് അങ്ങനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല, നീ ആത്മാവാണ്. അപ്പൊ ആ ബോധത്തോടുകൂടി നീ കൊന്നുകഴിഞ്ഞാൽ പിന്നെ കൊല്ലുന്ന എന്താണ്? ശരീരം, ഇന്ദ്രിയം, മനസ്സൊക്കെയാണ്. അതൊക്കെ നശിച്ചു പോകുന്നതാണ്. അപ്പൊ ആത്മാവ് ആണ് മരണശേഷം പരലോകത്തിൽ പോകുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ചാണ്. അപ്പൊ ആ ആത്മാവ് കൊല്ലുന്നില്ലെങ്കിൽ പിന്നെ ആത്മാവ് എങ്ങനെ പരലോകത്ത് പോകും? ആത്മാവിൻ്റെ ഇവിടെ പാപം. ആത്മാവ് എന്ന് പറയുന്നത് നിർഗുണമായ പുരുഷൻ. അതിന് പാപവും പുണ്യമൊന്നും അതിനെ സ്പർശിക്കില്ല. അപ്പോൾ ആത്മബോധം, ആത്മാവ് നീ അതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ കൊല്ലുക എന്ന് പറയുന്ന പണി ചെയ്യുക. മുഴുവൻ പേരെയും കൊല്ലാം. എന്തുകൊണ്ട്? നീ അല്ല അവിടെ ചെയ്യുന്നത്. എന്തുകൊണ്ട്? നീ ആത്മാവാണ്. പിന്നെ ചെയ്യുന്ന എന്താണ്? അത് പിന്നെ ഗീതയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ ശരീരം അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതങ്ങ് നശിച്ചു ചെയ്യുന്നത്. നീ ആത്മാവാണ്, നിന്നിൽ ഹിംസയില്ല, നിന്നിൽ പാപമില്ല. അതുകൊണ്ട് നിബദ്ധ്യതയെ, നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായ പാപം, ആ പാപ ഫലം നീ അനുഭവിക്കേണ്ടി വരത്തില്ല ഒരു കാരണവശാലും. കാരണം നീ ആത്മാവാണ്. ആത്മാവിന് ഇതൊന്നും സ്പർശിക്കില്ല. അപ്പം നിനക്ക് കൊല്ലാം. ഈ ബോധത്തുണ്ടെങ്കിൽ നിനക്ക് കൊല്ലാം. എന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ള ബോധമുണ്ടെങ്കിൽ നിനക്ക് കൊല്ലാം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അർജുനൻ എന്താണ് പറയുന്നത്? അപ്പൊ ഇവിടെ ഗീതയിലെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്? അർജുനൻ ദുഃഖിക്കുന്ന എന്തുകൊണ്ടാണ്? ഞാൻ ഈ കൊല്ലാത്ത ആത്മാവാണ് എന്നുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കൊല്ലുന്നു എന്നുള്ള വിചാരം കൊണ്ടാണ് അർജുനൻ ദുഃഖിക്കുന്നത്, അഹന്തമുണ്ട്. ഞാൻ കൊല്ലുന്നാൽ ഞാൻ എൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇതാണ് എൻ്റെ ആത്മീയമായ വ്യാഖ്യാനം. അപ്പൊ ഞാൻ കൊല്ലുന്നു എന്നുള്ള ബോധം കൊണ്ട് ഒന്നാം ഫലം അനുഭവിക്കണമല്ലോ. എൻ്റെ ബന്ധുക്കളെ കൊല്ലുന്നു, പിന്നെ ഞാൻ കൊന്നാൽ നേടുന്ന രാജ്യമാണ്. അപ്പൊ ഞാൻ ആ ഫലത്തെ അനുഭവിക്കുന്നു. പിന്നെ ഞാൻ കൊല്ലുന്നു, പുണ്യപാപങ്ങളുണ്ടാവും, അതിൻ്റെ ഫലമായി ഞാൻ നരകത്തിൽ പോവും. അപ്പൊ ഇതൊക്കെ മോഹം കൊണ്ടാണെന്നാണ്, ശോകമോഹങ്ങൾ. മോഹം കൊണ്ട് ശോകമുണ്ടായി. മോഹം കൊണ്ട് ശോകമുണ്ടായതുകൊണ്ട് അതാണ് അർജുനൻ ഈ പരയ കൃപ എന്നൊക്കെ പറയുന്ന എന്താണ്? ആ ശോകമാണത്. അപ്പൊ ഇത് തന്നെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് അർജുനൻ ദുഃഖിക്കുന്നതെന്നാണ് അവിടെ ആത്മബോധമില്ലാത്തതുകൊണ്ടെന്നാണ്. അപ്പോൾ മറിച്ചെന്ത് ചെയ്യണം? ഹന്തിന നിബദ്ധതേ എന്നുള്ള ബോധത്തിലേക്ക് വരണം. ആത്മാവാണ്, അത് കൊല്ലുന്നില്ല. അപ്പോൾ പിന്നെ നീ എന്തിനു ദുഃഖിക്കണം? അപ്പോൾ നീ കൊല്ലുമ്പോൾ ഞാൻ കൊല്ലുന്നില്ല എന്ന് തന്നെ കുറിച്ച് അറിഞ്ഞാൽ മതി. ഞാൻ കൊല്ലുന്നു എന്നറിയുന്ന മോഹം കൊണ്ടാണ് ദുഃഖം വരുന്നതെങ്കിൽ ഞാൻ കൊല്ലുന്നില്ല എന്നറിയുന്ന ജ്ഞാനം അറിവുണ്ടെങ്കിൽ പിന്നെ ദുഃഖം വരില്ലല്ലോ. അപ്പോൾ അവിടെ തനിക്ക് അതിൻ്റെ പാപത്തെ അനുഭവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ കൊല്ലുന്നില്ല. നരകത്തിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനാണ് ഗീതാ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ കൊന്നാൽ കൊല്ലുന്നവനെ ബാധിക്കാതിരിക്കുക, അതാണ് ഗീത പറയുന്നത്. കൊല്ലാം ഒരാൾക്ക്, പക്ഷെ ആ കൊല കൊല്ലുന്നവനെ ബാധിക്കാതിരിക്കുക എന്നുള്ള. അങ്ങനെ എല്ലാവർക്കും കൊല്ലാമോ? എല്ലാവർക്കും കൊല്ലാൻ പാടില്ല. പിന്നെ സ്വധർമ്മം ആയിരിക്കണം എന്ന് വെച്ചാൽ അത് ഒരുവന്റെ ധർമ്മമായിരിക്കണം. അപ്പൊ ധർമ്മം എങ്ങനെ തീരുമാനിക്കും? തസ്മാ ശാസ്ത്രം പ്രമാണം, അത് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ആ ശാസ്ത്രം ഏത് ശാസ്ത്രമാണ്? വിവസ്വാൻ മനവേ പ്രാഹ മനുരുക്ഷാകവേ ബ്രവീത്. വിവസ്വാൻ മനുവിനോട് പറഞ്ഞു, മനുക്ഷാകുവിനോട് പറഞ്ഞു. ആ പരമ്പരയായി വന്നു ആ ശാസ്ത്രം. മനുസ്മൃതി തുടങ്ങിയ ശാസ്ത്രങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ എങ്ങനെയാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് പറയുന്നു. ധർമ്മ്യ യുദ്ധാത് ശ്രേയോന്യ ക്ഷത്രിയസിന വിദ്യതി. ധർമ്മയുക്തമായ ആ യുദ്ധം, അതാണ് ക്ഷത്രിയന്റെ ധർമ്മം, അത് കൊല്ലുക. അപ്പൊ ക്ഷത്രിയന്റെ ധർമ്മമാണ് യുദ്ധം എന്നുള്ള അർജുനൻ അറിയാം. കാരണം അർജുനൻ കുട്ടിക്കാലത്ത് അതൊക്കെ പഠിച്ചതാണ്. അതുകൊണ്ട് അർജുനന് താൻ ക്ഷത്രിയനാണെന്നും തന്റെ ധർമ്മം യുദ്ധമാണെന്നും ഒക്കെ നല്ലവണ്ണം അറിയാം. പിന്നെ ഇവിടെ കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? നീ കരുതുന്നത് പോലെ നീ ശരീരമല്ല, ആത്മാവാണ്. ആത്മാവ് കൊല്ലുന്നില്ല, ആത്മാവ് കൊലയുടെ ഫലമായ പാപത്തെ അനുഭവിക്കുന്നുമില്ല. അതുകൊണ്ട് നിനക്ക് ഈ കാണുന്ന മുഴുവൻ പേരെയും കൊല്ലാം. പത്വാപി ഇമാൻ ലോകാൻ നഹന്തിൻ എന്ന് ബദ്ധ്യത. ആ കൊല എന്ന് പറയുന്നത് നിന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. പിന്നെ അതിൻ്റെ ഫലം നീ പറയുന്ന, അർജുൻ പറഞ്ഞ എന്താണ്? പാപമേവ അശ്രയേതസ്മാ അത്വിതാൻ ആദതായന. ഈ ദ്രോഹികളെ കൊന്നുകഴിഞ്ഞാൽ എനിക്ക് പാപം ഉണ്ടാവും, അങ്ങനെ നീ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. എന്തുകൊണ്ട്? നീ ആത്മാവാണ്, ആത്മാവിൽ പാപമില്ല. അപ്പോ പ്രായോഗികമായി ചെയ്യേണ്ട ഒരു കാര്യം അത് ചെയ്യാൻ അർജുനോട് ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന ശാസ്ത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. എന്നുവെച്ചാൽ ധർമ്മശാസ്ത്രങ്ങൾ, നീതിശാസ്ത്രങ്ങൾ, മനുസ്മൃതി പോലെയുള്ള ശാസ്ത്രങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നറിയുന്നത് ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കും. അപ്പൊ ശാസ്ത്രത്തിൽ പറയുന്നത് ജാതി ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരണോ, അത് ചെയ്യണമോ ചെയ്യേണ്ടയോ, കർത്തവ്യമാണോ അകർത്തവ്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ശാസ്ത്രങ്ങൾ മുൻനിർത്തിയാണ്. എന്നുവെച്ചാൽ മനുസ്മൃതി പോലുള്ള ശാസ്ത്രങ്ങൾ മുൻനിർത്തി തീരുമാനിക്കണം. ഇതാണ് അർജുനോട് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവിടെ ആ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ആ പ്രവൃത്തികൾക്ക് അതീതനായി പ്രവൃത്തി ചെയ്യുന്ന ആളെന്ന് ഇങ്ങനെ ഏത് പ്രവൃത്തി ചെയ്താലും, യുദ്ധമായാലും ശരി എന്തായാലും ശരി, അതീതമായി നിൽക്കുന്ന എങ്ങനെ? സാഖ്യന്മാർ പറയുന്ന ആത്മബോധങ്ങൾ. ഇതാണ് ഗീതയുടെ മർമ്മപ്രധാനമായ ആശയം. ഏത് പ്രവൃത്തി വേണോ ചെയ്യാം, ധർമ്മമാണെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ജാതിക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് ചെയ്യാം. പക്ഷെ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള ബോധം വേണം. എന്തുകൊണ്ട്? ഞാൻ ആത്മാവാണ്, ആത്മാവിന് കർമ്മമില്ല, ആത്മാവ് കർത്താവല്ല. അപ്പോൾ പ്രവൃത്തിയുടെ ഗുണദോഷങ്ങൾ അയാളെ ബാധിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ഹിംസാത്മക പ്രവൃത്തിയാണ്. കൊല്ലേണ്ടത് ബന്ധുക്കളെയാണ്, അവരെല്ലാം നഷ്ടപ്പെടും, അവരെ ജയിച്ചിട്ട് രാജ്യം കിട്ടിയാലും പ്രയോജനമില്ല, പിന്നെ ചെയ്യുന്ന ഞാൻ നരകത്തിൽ പോവും. ഈ ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ആത്മബോധം ഇല്ലാത്തത് കൊണ്ട്, അതാണ് മോഹം വന്ന പ്രശ്നമാണ്. അതുകൊണ്ട് മോഹം കൊണ്ട് നിനക്ക് ശോകം ഉണ്ടായതാണ്. അപ്പൊ നിന്റെ ഈ ഇപ്പോഴത്തെ ഈ ദുഃഖത്തെ മാറ്റണമെങ്കിൽ, ശോകത്തെ മാറ്റണമെങ്കിൽ മോഹത്തെ പിടിക്കുക. മോഹം എന്ന് പറയുന്നത് എന്താ? ഞാൻ ആത്മാവാണെന്ന് അറിയാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ശരീരമാണെന്ന് അറിയുക, ഇതൊക്കെയാണ് മോഹം. അപ്പൊ ആത്മാവാണെന്ന് അറിയുക, ആത്മാവാണെന്ന് അറിയുക, എന്നിട്ട് യുദ്ധം ചെയ്യുക, കൊല്ലുക. അപ്പൊ കൊല്ലരുതെന്ന് ഗീത പറയുന്നില്ല, കൊല്ലാൻ തന്നെയാ പറയുന്നത് വളരെ വ്യക്തമായിട്ട്. ഇതാണ് ഗീതയുടെ ഉപദേശം. അപ്പോ ഹിംസ പോലുള്ള ഏറ്റവും ക്രൂരമായൊരു പ്രവൃത്തി പോലും അത് സ്വധർമ്മമായിട്ടൊരാൾക്ക് ചെയ്യാം എന്നാണ് ഗീത പറയുന്നത്. എന്നുവെച്ചാൽ അത് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ, അന്നത്തെ ശാസ്ത്രങ്ങളനുസരിച്ച്, മനുസ്മൃതി പോലുള്ള ശാസ്ത്രങ്ങളനുസരിച്ച്, മനുസ്മൃതിയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. മനവേ പ്രാഹ, മനുരക്ഷാകവേ, മനുരക്ഷാകുവെന്ന് പറഞ്ഞു കൊടുത്തതെന്നാണ് അന്നത്തെ ധർമ്മശാസ്ത്രം. അതനുസരിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ആ നാലാം അധ്യായത്തിലാണ് പറയുന്നത്. അവിടെ തന്നെ തൊട്ടടുത്ത് പറയും ചാതുർവർണ്ണിയും മയാസൃഷ്ടം. ചാതുർവർണ്ണയത്തെ കുറിച്ച് പറയുന്ന മനുവാണ്, മുഴുവൻ ചർച്ച ചെയ്യുന്നു ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് അതേ അധ്യായത്തിൽ തന്നെ ചാതുർവർണ്ണയത്തെ കുറിച്ചും പറയുന്നത്. അപ്പോ ഇതാണ് ഗീതയുടെ സാരം എന്ന് പറയുന്നത്. ഇതാണ് അപ്പോൾ ഈ പറയുന്നത്, അന്ന് ഇവർക്കെല്ലാം പരസ്പരം യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് മാറ്റിനിർത്താൻ വയ്യാത്ത ഒരു കാര്യമാണ്. യുദ്ധം എന്ന് പറയുന്നത് അന്നത്തെ ക്ഷത്രിയന്റെ നിത്യകർമ്മം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ രാവിലെ വിശ്വാസികൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തൊഴുത് അമ്പലത്തിൽ പോയി തൊഴുതുന്ന നിത്യകർമ്മമാണ്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തുന്ന നിത്യകർമ്മമാണ്. അതുപോലെ ക്ഷത്രിയന്റെ നിത്യകർമ്മമാണ് യുദ്ധമെന്ന് അന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അവനത് ചെയ്യണം. ശാസ്ത്രങ്ങളിലൊക്കെ അത് നിത്യകർമ്മത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എന്നും ഇതുണ്ടാവും. അപ്പോൾ അതുണ്ടാവുമ്പോൾ അതിൽ നിന്ന് ക്ഷത്രിയന് പിന്തിരിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു നിയമമാണ്, ഒരു കാടൻ നിയമമാണ്. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോ ഇന്ന് നമ്മളത് പഠിക്കുമ്പോൾ അത് ചിന്തിക്കേണ്ടി വരുന്നത് ഇന്നത്തെ കാലത്തേക്ക് അത് പറ്റിയതാണോ എന്നാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇന്നും നമ്മൾ ഗീത പഠിക്കുന്നു, ഉപനിഷത്ത് പഠിക്കുന്നു, മറ്റൊക്കെ പഠിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് യോജിക്കുമോ? ആർഷ പാരമ്പര്യവാദികൾ പറയുന്ന ഇന്നും ഇത് ശരിയാകും എന്നാണ്. അത് ശരിയാവില്ല എന്നാണ് ആധുനിക മനുഷ്യൻ പറയുന്നത്. അതാണ് രണ്ടു തമ്മിൽ വ്യത്യാസം. അപ്പോൾ ശരിയാണ്, ഒരാൾക്ക് എന്താണ് ഒരു കശാപ്പുകാരനെ പോലെ, കശാപ്പുകാരന് ആത്മബോധമൊന്നും വേണ്ട, അവൻ്റെ സ്ഥിരം തൊഴിലായി കഴിയുമ്പോൾ എന്തോരും അവൻ അറപ്പില്ലാതെ കൊല്ലാൻ പറ്റും. കൊല്ലുന്നവനെ ചാകുന്നതിനെ കുറിച്ചൊന്നും ഒരു പ്രയാസമില്ല പോലെ. അർജുനനും അതറിയാവുന്ന ആളാണ്. അപ്പോ അർജുനനും എത്രയോ പേരെ കൊന്നിരിക്കുന്നു. കൊല്ലുമ്പോഴൊന്നും അർജുനനൊരു അറപ്പം തോന്നാറില്ല. കാരണം അത് കശാപ്പുകാരന്മാർക്കും അങ്ങനെയാണ് നിത്യ തൊഴിലഭ്യാസം. അവർക്ക് യാതൊരു തരത്തിലുള്ള അറപ്പം തോന്നാറില്ല. പിന്നെ അർജുനൻ ഇവിടെ വന്നത് ഇത്രയുള്ളൂ, ബന്ധുക്കളെ കൊല്ലേണ്ടി വരുന്നു. ഈ കഥ അനുസരിച്ച് ബന്ധുക്കളെ കൊല്ലുക എന്ന് വെച്ചാൽ മുഴുവൻ പേരെയും കൊല്ലേണ്ടി വരും. ഇതുവരെ നിൽക്കുന്ന മുഴുവൻ ഗുരു ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ കൊല്ലേണ്ടി വന്നു, കൊല്ലാതെ തീരുമാനമാകും. അപ്പൊ ഇവിടെയാണ് ഒരു അർജുനന് ഒരു പ്രശ്നം വന്നത്. അവരെ കൊല്ലാമോ? എന്തിനു വേണ്ടി? അത് രാജ്യത്തിന് വേണ്ടി, വേറെ ലക്ഷ്യമൊന്നുമില്ല. അപ്പൊ അതിന് ഗീതയിൽ എന്താ പറയുന്നത്? അത് ശത്രുവിനെയും ബന്ധുവിനെയും ഒരുപോലെ കാണുക. സമശത്രുവച മിത്രവച, അതിനാണ് അത് പറയുന്നത്. കൊല്ലുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം? ശത്രുവിനെയും മിത്രത്തെയും, എന്നുവെച്ചാൽ ഇന്നലെ വരെ മിത്രമായിരുന്നവനും കൊല്ലുക. അല്ല, നേരത്തെ തന്നെ നിനക്ക് ശത്രുവായിരിക്കുന്നെങ്കിൽ അവനെയും കൊല്ലുക. അവിടെ ശത്രുവും മിത്രവും ഒന്നും നോക്കണ്ട. മുമ്പ് നിൽക്കുന്നവനെ കൊല്ലാൻ വരുന്നവനെ കൊല്ലുക, അത് തന്നെ. അല്ലെങ്കിൽ തന്റെ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ആരെയും കൊല്ലുക, അതിന് തടസ്സം നിൽക്കുന്നവരെയൊക്കെ കൊല്ലുക. കൊല കൊല കൊല, ഇതാണ് കൊലയിലൂടെ പരിഹാരം. രാജ്യം നേടാനുള്ള ഒരേ ഒരു പരിഹാരം എന്താണ്? കൊല. ഇത് ശരിയാവില്ലെന്നാണ് ആധുനിക മനുഷ്യർ പറയുന്നത്. അപ്പൊ അവിടെ ഈ ബന്ധുക്കളെ കൊല്ലുന്നതിൽ അർജുനന്റെ ഒരു പ്രശ്നം വന്നതിന് കാരണം പറയുന്നത് ഒരു മമതയാണ്, ബന്ധുക്കളോടുള്ള മമത. അത് പരിഹരിക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? സമ ശത്രുച മിത്രേച, എല്ലാവരും കൊല്ലുന്ന സമയം എന്ത് വേണം? എല്ലാവരിലും ഒരേ ബുദ്ധി. ആ സമയത്ത് അത് ബന്ധുവാണെന്നൊന്നും വിചാരിക്കണ്ട, നീ ക്ഷത്രിയാണ്, നിന്റെ യുദ്ധമാണ്, നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നാരായാലും കൊന്നേക്കോ. അപ്പോ ഒരു കശാപ്പുകാരന്റെ മനസ്സ് ഇതാണ്. അപ്പോ അത് നേരത്തെ അർജുനനുണ്ടത്. അപ്പൊ അത് ഉള്ളയാളിന് പിന്നെ എന്തുകൊണ്ട് ദുഃഖം വന്നു? അപ്പൊ അത് പറയുന്ന എന്താണ്? അത് ഒരു മമത വന്നുകൊണ്ടാണ്. ആ മമത എങ്ങനെ ഒഴിവാക്കും? ആ മമത ഒഴിവാക്കുന്നതിന് അസംഗ ശസ്ത്രേണ ദൃഢേന ചിത്ത, അസംഗതയെ നിഷേധിക്കുക. ഇതൊക്കെ യുദ്ധത്തിന് വേണ്ടി പറയുന്നതാണ്. ഇതിൽ പറയുന്ന 90% ഉപദേശങ്ങളും പറയുന്ന എന്തിനു വേണ്ടി? അർജുനെ കൊണ്ട് യുദ്ധം എല്ലാം പറയുന്ന, യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ മമതയെ ഇല്ലാതാക്കുക, ഇല്ലാതാക്കിയിട്ട് കൊല്ലുക. അപ്പൊ ഇതില് വരുന്ന ദോഷം, ഇത് പരമാർത്ഥമാണ്. ഈ പറയുന്ന വെറും കാടത്തമാണ്, ശുദ്ധ അസംബന്ധമാണ്. ഇത് വെറും കാട്ടാളന്മാരുടെ ന്യായമാണ് ഈ പറയുന്നത്. വെറും പ്രാകൃതമായ ഒരു ഇതാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഇതിനകത്ത് ഹിംസയുണ്ട്, അതുകൊണ്ട് കൊല്ലൽ എന്ന് പറയുന്നുണ്ട്. അപ്പോ ശരി, അത് ഞാൻ പലവണ പറഞ്ഞിട്ടുള്ളതാണ്, നിസ്സംഗമായി യാതൊരു ഇതുമില്ലാതെ കൊല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നിസ്സംഗമായി കൊല്ലുക? അങ്ങനെയൊന്നും കൊല്ലാൻ പറ്റത്തില്ല എന്നാലും പറയുകയാണ്. കാരണം ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞപ്പോൾ അർജുനൻ വീണ്ടും കരഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിൽ അതാ കാണുന്നത്. ഭീഷ്മരെ കൊന്നു കഴിഞ്ഞപ്പോൾ അർജുനന് വലിയ പ്രയാസമായി. ദ്രോണരൊക്കെ മരിച്ചപ്പോഴും ദുഃഖം ആചരിച്ചു യുദ്ധത്തിൽ തന്നെ. അല്ലാതെ ഈ പറയുന്ന പോലെ, അതാണ് പറയുന്നത് ഗീത ഇടയ്ക്ക് കയറ്റിയാണ്. പിന്നീട് വരുന്ന ഭാഗം ഇതുമായിട്ട് യോജിക്കുന്നില്ല. ഗീതയ്ക്കനുസരിച്ച് ഒരു കാര്യവും പിന്നീട് സംഭവിക്കുന്നില്ല. ധർമ്മ്യാത്, ധർമ്മയുക്തമായ യുദ്ധം എന്ന് പറഞ്ഞു പിന്നെ കാണുന്ന യുദ്ധത്തിൽ ഒരു ധർമ്മവുമില്ല. ഈ സന്ദർഭമായിട്ട് യോജിക്കുന്നില്ലെന്ന് പറയുന്നതാണ്. അവിടെ പിന്നെ നടക്കുന്നതൊക്കെ എന്താണ്? സാധാരണ യുദ്ധം പോലെ തന്നെയാണ്. യുദ്ധത്തിൽ എല്ലാ കാപ്പട്ടിയങ്ങളും കൊടുക്കുന്നു, യുദ്ധത്തിൽ അർജുനൻ കോപിക്കുന്നു, യുദ്ധം ചെയ്യുന്ന എല്ലാവരും കോപിക്കുന്നു, പരസ്പരം ചീത്ത വിളിക്കുന്നു, കൊല്ലുന്നു, വേണ്ടപ്പെട്ടവരും മരിക്കുമ്പോൾ എല്ലാവരും ദുഃഖിക്കുന്നു, ശോകം ആചരിക്കുന്നു, ഹർത്താൽ പ്രഖ്യാപിക്കുന്നു, എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ ഗീതോപദേശം ഈ യുദ്ധത്തിൽ എന്ത് സ്വാധീനം ചെലുത്തി? ഒന്നും ചെലുത്തിയില്ല. പിന്നെ ഇത്ര വേണമെങ്കിൽ പറയാം, എന്താണ്? അർജുനൻ അവിടെ ദുഃഖിച്ചിരുന്നു, കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. ആ പറയുന്നതിൻ്റെ ഒരർത്ഥമുണ്ട്. കാരണം ഇതേ ഇത്രയും ആൾക്കാർ വിരാട രാജാവിന്റെ കാലത്ത് അജ്ഞാത വസതിക്കാലം താമസിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ വന്നു. അർജുന ഇവരെയൊക്കെ നേരിട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ ഒരു പ്രയാസവും വന്നില്ല. അന്ന് ഈ ഗുരുക്കന്മാരും ഭീഷ്മരും ഒക്കെ മുമ്പിലുണ്ടായിരുന്നു. കാരണം ഈ യുദ്ധം തൊഴിലാക്കിയവർക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. നേരിട്ട് വന്നാൽ അവർ യുദ്ധം ചെയ്യും. അപ്പോൾ ഒരു പ്രയാസവും തോന്നിയില്ല യുദ്ധം ചെയ്യാൻ. പിന്നെ അവരെ കൊല്ലാത്തതുകൊണ്ട് എല്ലാവരും തോറ്റപ്പോൾ ഓടിപ്പോയി. മഹാഭാരത യുദ്ധത്തിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തോക്കും. യുദ്ധം ചെയ്യുന്നതിൽ തോക്കാത്ത ആരുമില്ല. ഭീഷ്മര് തോക്കും, കർണൻ തോക്കും, ധർമ്മപുത്ര തോക്കും, അർജുനൻ തോക്കും, എല്ലാവരും തോക്കും. തോറ്റായി ഇവർ പോയി റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വന്ന് യുദ്ധം ചെയ്യും. ഇതാണ് മഹാഭാരതത്തിൽ കാണുന്നത്. വിരാട യുദ്ധത്തിൽ അങ്ങനെയല്ല. തോറ്റാ എന്ത് ചെയ്യും? എടുത്തോണ്ട് വാരി പിടിച്ച് ഓടുകയാണ് ചെയ്യുന്നത്. പിന്നെ തിരിച്ചു വരത്തില്ല. കാരണം ഒരുപാട് യുദ്ധം ചെയ്ത് ജീവൻ കളയാൻ അവർക്ക് താല്പര്യമില്ല. കർണം വരെ അന്ന് തോറ്റ്. ഈ യുദ്ധത്തിനും കർണം തോക്കുന്നുണ്ട്, പക്ഷെ വീണ്ടും വരും. കാരണം ഇതൊരു ഇവിടെ നിന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാവണം. ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ്. മറ്റതങ്ങനെയല്ല, താൽക്കാലികമായൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും അവിടെ മനസ്സിലുള്ള മനസ്സോടെ യുദ്ധം ചെയ്യുക. അപ്പോ അർജുനൻ വിഷമിച്ചിരുന്നു, പിന്നെ യുദ്ധം ജയിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കഥാസന്ദർഭം ഉണ്ടാകുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇത് മുമ്പ് വരുന്നതുമായിട്ടൊരു തുടർച്ചയല്ല. ഇത് ഇതിടയ്ക്ക് ഇങ്ങനെ കയറ്റിയതാണ്. അപ്പോൾ അത് എന്തിനു കയറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹിംസ എന്ന് പറയുന്നതിന് ഉറപ്പിക്കാൻ അന്നത് ബ്രാഹ്മണന് വേണ്ടി ക്ഷത്രിയെ യുദ്ധം ചെയ്യണം ഇത്. ആ അതിനാണ് സാധ്യത കൂടുതൽ. ബുദ്ധന് ശേഷമായിരിക്കും ഗീത വന്നത്. അപ്പോ യുദ്ധത്തില് ഒരു പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ഇതിൽ വരുന്ന ദോഷം എന്തെന്ന് വെച്ചാൽ എന്താണ്? അത്വാവിസ ഇമാൻ ലോകാൻ നഹന്തിന നിബദ്ധതയെ, കൊല്ലുന്നവന് ഒരു പ്രശ്നമില്ലെന്നോ പറയും. അപ്പോ കൊല്ലുന്നവനെന്ന് വെച്ചാൽ കൊല്ലപ്പെടുന്നില്ല. കാരണം അവന് വാഗ്ദാനം ചെയ്യുന്ന എന്താണോ, അവന് വാഗ്ദാനം ചെയ്യുന്ന ഭുക്ഷുരാജ്യം സമൃദ്ധം, നീ ഇവരെല്ലാം കൊന്നിട്ട് നീ സുഖമായിട്ടിരുന്നു ഈ രാജ്യത്തിന്റെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാനാണ്. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ കൊല്ലുന്നവൻ ചാകുമെന്ന് അവനൊരു പേടി വേണ്ട. കാരണം യുദ്ധത്തിൽ അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നു. താൻ കൊല്ലപ്പെടാതിരിക്കണമെങ്കിൽ എതിരേക്കുന്നവനെ കൊല്ലണം. അപ്പൊ നീ ആദ്യം കൊല്ലുക, അപ്പൊ നീ രക്ഷപ്പെടുമല്ലോ. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ മറ്റുള്ളവരെല്ലാരെയും കൊല്ലാം. അപ്പോ ഇതില് വരുന്ന കാടത്തരം എന്ന് പറയുന്നത്, ഇവൻ ഈ പറയുന്ന കേട്ടിട്ട് എന്താണ്, ഒരാവേശത്തിൽ യുദ്ധം ചെയ്യുന്നു. കശാപ്പുകാരനെ പോലെ അവൻ അറുത്തറുത്തറുത്ത് മാറ്റുന്നു. പക്ഷെ കൊല്ലുന്നവന്റെ വേദന അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പറയുന്ന അഹിംസയെ ഇവിടെ ഇല്ല. കാരണം ഒരുത്തനെ കൊന്നുകഴിഞ്ഞാലേ ചിലപ്പോൾ അവൻ്റെ ഒരു കൈ മുറിഞ്ഞെന്നിരിക്കും, കാല് മുറിഞ്ഞെന്നിരിക്കും, അംഗഭംഗങ്ങൾ വന്നിരുന്നിരിക്കും, അവൻ ചിലപ്പോൾ ചത്തെന്നിരിക്കും, പകുതി ജീവനോടെ കിടന്നെന്നിരിക്കും. ഇനി ചത്താൽ അവൻ്റെ ഭാര്യ ശേഷിക്കും, മക്കൾ ശേഷിക്കും, അവരുടെ ദുഃഖങ്ങൾ എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകും. യുദ്ധത്തിൽ വന്ന് പറയുന്ന എത്ര അനാഥ കുട്ടികളുണ്ടാകും, അവരെ കാര് സംരക്ഷിക്കും. ഇതൊക്കെ അർജുനൻ പറയുന്നുണ്ട്. അർജുന അതിനെ സങ്കരമെന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷെ യുദ്ധത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അർജുനൻ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ യുദ്ധത്തിനെതിരായി ചിന്തിച്ചാലും യുദ്ധം ചെയ്തേ തീരൂ എന്ന് ഈ ക്ഷത്രിയന്മാരെ കൊണ്ട് ബലമായിട്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന ഒരു കപടതന്ത്രമാണ് ഗീതി പയറ്റുന്ന എടുത്ത് പയറ്റുന്നത്. പുരോഹിതന്റെ കുതന്ത്രം മാത്രമാണ് ഗീതി പറയുന്നത്. ഞാൻ പറയുന്ന യുദ്ധത്തിന്റെ ഭാഗമാണ്. അപ്പൊ എന്തുകൊണ്ട് ചാകുന്നവന്റെ വേദനയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊല്ലുന്നവൻ നിർമ്മമനായിരുന്നാ മതിയാ ചാകുന്നവനും അവന്റെ വേദന. അപ്പൊ ഒരു വീട് എറമ്പിനും വരുത്തരുതെന്ന് പറയുന്ന ഹിംസ, അഹിംസ അതെവിടെ? ഇവിടെ ഉണ്ട്. ഗീതയിൽ തന്നെ പറയുന്നുണ്ട് അഹിംസ സത്യം അക്രോധ. അഹിംസ എന്ന് പറയുന്ന ആശയമുണ്ട്, അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. ഗീതയിൽ തന്നെ പറയുന്നു അഹിംസ. ഗീതയിൽ അഹിംസ എന്നുള്ള ആശയം പറയുന്നു. പക്ഷെ അത് പറയുമ്പം തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അഹിംസയെക്കുറിച്ച് ബുദ്ധൻ പറഞ്ഞു പോയി. ബുദ്ധൻ പറയുമ്പോൾ ഗീതയിലും അത് പറഞ്ഞേ പറ്റും. അഹിംസയെ പൂർണ്ണമായി അവഗണിക്കാൻ പറ്റില്ല, പക്ഷേ യുദ്ധത്തെ ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ ഒരു ഭാഗത്ത് അഹിംസയെക്കുറിച്ച് പറയും, വേറൊരു ഭാഗത്ത് കൊല്ലാനും പറയും. ജഹി കൊല്ലുവെന്നും പറയും. ഈ കൊല്ലുവെന്നും അഹിംസയെന്നും പറയുന്നത് എങ്ങനെ യോജിക്കും? പിന്നെ ഈ അഹിംസ എന്ന് പറയുന്നത് എന്താണ്? അതുകൂടെ മനസ്സിലാക്കണം. ഗീതയിൽ അഹിംസ എന്ന് പറയുന്നത് അത് ബ്രാഹ്മണന്റെ ക്വാളിറ്റി ആയിട്ടാണ്. ബ്രാഹ്മണന് കൊല്ലണ്ട, ബ്രാഹ്മൺ സുഖമായിട്ട് വീട് കിടന്നുറങ്ങിയാൽ മതി. അവൻ കൊല്ലുന്ന ആരാണ്? അപ്പൊ ഈ നല്ല ഗുണങ്ങളെല്ലാം ബ്രാഹ്മണന് വെച്ചിരിക്കുകയാണ്. അഹിംസ, ശമം, ദവം, സത്യം, ശാന്തി ഇങ്ങനെയൊക്കെ പറയുന്ന ആർക്കും ഒരു ഛേദവും വരാത്ത നല്ല സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എവിടെ വെച്ചിരിക്കുന്നു? ബ്രാഹ്മണൻ. അപ്പൊ അഹിംസ ബ്രാഹ്മണനുണ്ട്. ബ്രാഹ്മണൻ അഹിംസ ബ്രാഹ്മണ ആരെയും കൊല്ലാൻ പോകുന്നില്ല, കൊല്ലിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു കപടശാസ്ത്രം മനസ്സിലായോ? അതുകൊണ്ടാണ് അത് പറഞ്ഞത്. കൊല്ലാതിരിക്കുക, ബ്രാഹ്മണൻ അങ്ങനെ ഇരിക്കുക. ഇത് എല്ലാം ജാതിക്ക് അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഏ ഇതെഴുതിയിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ക്ഷത്രിയൻ യുദ്ധം ചെയ്ത് പൈസ ഉണ്ടാക്കി ബ്രാഹ്മണന് ദാനം ചെയ്യണം, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ആരെ കൊന്നാലും വേണ്ടി, സ്വന്തം തന്തയെ കൊന്നായാലും ശരി, അതാണ് ഇവിടെ പറയുന്നത്. സ്വന്തം തന്തയെ കൊന്നിട്ടായാലും നീ എന്ത് ചെയ്യണം, പിടിച്ചു പറിക്കണം. അതുകൊണ്ടാണ് അർജുനന് ധനഞ്ജയൻ എന്ന് പേര് വന്നത്. ഒരുപാട് പേരൊക്കെ കൊന്ന് പണം സമ്പാദിച്ചുകൊണ്ടാണ്. ഈ സമ്പാദിക്കുന്ന എന്തിന്? അതാണ് ഇത്രയും 18 ലക്ഷം കോടി സേനയെ കൊന്ന യുദ്ധം നടത്തിയതിന് ശേഷവും ഇത് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ധർമ്മപുത്രന്റെ അടുത്ത പണി എന്താണ്? അടുത്ത യുദ്ധം രാജസൂയം, അതിന് പോയി പണം കൊണ്ടുവരിക. വീണ്ടും പണം കൊണ്ടുവരാൻ അർജുനനെ അയച്ചു. എവിടെയൊക്കെ ചാകാതെ കിടന്നവരെ പോയി വീണ്ടും കൊന്നു, വീണ്ടും പണം കൊണ്ടുവന്നു, വീണ്ടും യാഗം നടത്തി, വീണ്ടും പുരോഹിതന് ദാനം ചെയ്തു. പാപം ഇല്ലെന്നല്ലേ പറയുന്നു? എന്താണ് അത്? ക്ഷത്രിയന്റെ ധർമ്മം. ക്ഷത്രിയ ധർമ്മങ്ങൾ പറയുമ്പോൾ ക്ഷത്രിയന്റെ കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയും എന്താണോ ദാനം. ഗീതി തന്നെ പറയും ക്ഷത്രിയന്റെ ഒരു പ്രധാന കർമ്മം എന്താണ്? യുദ്ധേജാപ്തി അപലായനം. ഒന്ന്, യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകരുത്. യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകരുതെന്ന് വെച്ചാൽ യുദ്ധത്തിനിറങ്ങിയ ഒന്നേയും മരിക്കണം. നീ മരിച്ചാൽ എനിക്കൊരു നഷ്ടമില്ല, അല്ലെങ്കിൽ ജയിച്ചെന്ത് ചെയ്യണം, കാശ് കൊണ്ടുവരണം. പുരോഹിതൻ പറയുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഇന്നും ഓരോരുത്തന്മാർ ഇവിടെ കടാരി എടുത്തുകൊണ്ടാണ് എതിർകക്ഷിക്കാരെ കൊല്ലാൻ നടക്കുന്നത്. ഗീതി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഇവന്മാരൊക്കെ എങ്ങനെ ബോധവൽക്കരിക്കും, എങ്ങനെ ബോധവൽക്കരിക്കും. പറയുന്ന ഇതാണ്, നീ യുദ്ധപ്യപലായന യുദ്ധത്തിൽ നിന്ന് പിന്മാറരുത്. എന്ത് ചെയ്യണം? നീ കൊന്നു തന്നെ തീരണം. കൊന്നിട്ട് എന്ത് ചെയ്യണം? അവന്റെ എല്ലാം പിടിച്ചെടുക്കണം. എന്നിട്ട് ദാനം, അത് അവിടെ തന്നെ അടുത്ത് തന്നെ പറയുന്നുണ്ട്, ദാനം ചെയ്യുക എന്നാണ്. അത് ദാനം എന്നിടത്ത് വ്യാഖ്യാതാക്കളൊക്കെ എഴുതിയിട്ടുണ്ട്. ദാനം ആർക്ക് ചെയ്യണം? സത്പാത്രത്തിൽ. എന്നുവെച്ചാൽ യോഗ്യരായവർക്കേ ദാനം ചെയ്യാവൂ. യോഗ്യത ആർക്കേ ഉള്ളൂ? ബ്രാഹ്മണന്. മൊത്തം തട്ടിപ്പ്, കൂടതന്ത്രം. ഇതാണ് പറയുന്നത്. പിന്നെ പാപം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയാം. അർജുനന്റെ ഉള്ളി വരുന്ന പാപചിന്തയാണ് അന്നത്തെ ഒരു ചിന്തയാണത്. ഇന്ന് പോലും മനുഷ്യനുണ്ട് എന്തെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്താൽ പാപം കിട്ടുമോ എന്ന് സാധാരണ എല്ലാ മനുഷ്യരും ചിന്തിക്കും. അർജുനൻ നിശ്ചയനെന്താണ് പറയുന്നത്? അഹം ദ്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. നിനക്കങ്ങനെ പാപം വരുമെന്നുള്ള ഒരു ചിന്തയും വേണ്ട, എല്ലാ പാപത്തിൽ നിന്നും ക്ലിയറൻസ് ഞാൻ അടിച്ചു തന്നിരിക്കുന്നു, വിസ പാപമില്ലാതെ നമുക്ക് ഒരു പാപവും നിനക്കുണ്ടാകത്തില്ല. നേരത്തെ തന്നെ ഉറപ്പ് കൊടുക്കുകയാണ്. പാപം ഉണ്ടാകുന്നത് എവിടെയാണോ, യുദ്ധത്തിൽ ഹിംസിക്കുന്നിടത്ത്, അവിടെ കൊന്നു കഴിഞ്ഞാലും നിനക്ക് ഒരു പാപവും ഉണ്ടാകത്തില്ല, ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. സർവപാപേഭ്യോ, ഈ സർവപാപങ്ങളിൽ നിന്നെന്ന് പറയുന്ന എന്തിനങ്ങനെ സർവപാപം എന്ന് പറഞ്ഞ്? തന്തയെ കൊന്നാലും എന്താണ് അപ്പന്റെ അപ്പനെ കൊന്നാലും ഗുരുവിനെ കൊന്നാലും സഹോദരനെ കൊന്നാലും ഇതാണ് സർവപാപം. എല്ലാ പാപങ്ങളിൽ നിന്നും നിനക്ക് ഞാൻ ദാ മോചനം. പിന്നെ നീ എന്തിനാ കരയുന്നത്? ഇതാണ് അർജുനോട് പറയുന്നത്. യാഗത്തെ പരോക്ഷമായി വിമർശിക്കുകയും പ്രത്യക്ഷമായി അനുകൂലിക്കുകയും ചെയ്യും. സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്ധം വിഷവോത്തുഷ്ട കാമദുഃഖ്. നിന്റെ എല്ലാ കാമങ്ങളെയും സാധിച്ചു തരുന്ന എന്താണ്? യജ്ഞമാണ്. അത് യജ്ഞത്തെ നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ തന്നെ യജ്ഞത്തെയും സൃഷ്ടിച്ച്. എന്നിട്ട് പറഞ്ഞെന്താണ്? ദേവാൻ ഭാവയേതാനേന. ഈ യജ്ഞങ്ങളെ കൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കണം. ഇതാണ് വൈദികന്മാർ പറയുന്നത്, പുരോഹിതന്മാർ. അവർ നിങ്ങളെ സന്തോഷിപ്പിക്കും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? യജ്ഞം ചെയ്യണം. ഏവം പ്രവർത്തിതം ചക്രം അഖായുർ. ഈ പറയുന്ന രീതിയിൽ യജ്ഞം ചെയ്ത് ദേവന്മാരെ സന്തോഷിപ്പിക്കുകയും ദേവന്മാരെ നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതും പാപമാണ്. അവന്റെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്നാണ് പറയുന്നത്. അവന്റെ യജ്ഞത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല. നേരിട്ട് യജ്ഞത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അതിനെയും പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ വേറെ ഒന്നുകൂടെ പറയും, എന്താണ് ഇതൊക്കെ പറഞ്ഞ ശേഷം പത്രം പുഷ്പം ബലം ദ്വയം ഭക്തിയായോമേ പ്രയസ്ഥതി, ഇതായാലും മതി. പക്ഷെ മറ്റു വേണ്ടെന്ന് പറയുന്നില്ല, അത് ചെയ്യാനും പറയുന്നുണ്ട്. അതില്ലെങ്കിൽ ഇതായാലും മതി. ഇത് മാത്രമാണ് പറഞ്ഞെങ്കിൽ ശരി, പത്രം പുഷ്പം ബലം ദ്വയം ഒരു ഭക്തനാണ് ഈശ്വരന് ഇതർപ്പിക്കുന്നു അവന്റെ വിശ്വാസം. പക്ഷെ സഹയജ്ഞ പ്രജാ സൃഷ്ടുക എന്ന് പറയുന്നിടത്ത് പ്രശ്നമുണ്ട്. അവിടെ യജ്ഞം ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. യജ്ഞോ ദാന തപസ്ചൈവ ത്യാജ്യം കാര്യമേവ പറയുന്നു. എല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ പറഞ്ഞു വിചാരിച്ചു, നീ യജ്ഞത്തെ ഉപേക്ഷിക്കരുത്. 18-ാം അധ്യായത്തിൽ പറയും, യജ്ഞത്തെ മാത്രം ഉപേക്ഷിച്ച് കളയരുത്. എന്തുകൊണ്ട്? അത് കർത്തവ്യമാണ്. ഈ കർത്തവ്യം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇന്ന് നമ്മൾ പറയുന്ന ഡ്യൂട്ടി എന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നു. ഇന്നും മനുഷ്യന് കർത്തവ്യം എന്ന് പറയുന്നു, ഡ്യൂട്ടി എന്ന് പറയുന്ന പേര്, ഇവിടെ പറയുന്ന കർത്തവ്യം പേര്. ഇവിടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ജാതി ആയതുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ജാതി പിറന്നതുകൊണ്ട് ഒരു ജാതിയിൽ അവൻ പിറന്നു, അതുകൊണ്ട് അവൻ ചെയ്യണമെന്ന് പറയുന്നതാണ് കർത്തവ്യം അവിടുത്തെ. അപ്പൊ മനുഷ്യന് അങ്ങനെ കർത്തവ്യങ്ങൾ നിശ്ചയിക്കുക എന്ന് പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ അത് പരമാബദ്ധമാണ്. അപ്പോ ഗീതയിൽ വരുന്ന ഈ ജാതി സമ്പ്രദായവും പിന്നെ എന്താണ് ഹിംസയും, ഇത് രണ്ടും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ബാക്കി വരുന്നത് സാംഖ്യ സിദ്ധാന്തമാണ്, ആത്മാവിനെ കുറിച്ചൊക്കെ പറയുന്നു. അതിനോടുകൂടി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. സാംഖ്യ സിദ്ധാന്തത്തോടുകൂടി സാംഖ്യന്റെ ദർശനമാണ്, അതിനോടുകൂടി കൂട്ടിച്ചേർത്തണത് ഈ ജാതി ഹിംസയും. അങ്ങനെ ഓരോ പദ്യങ്ങളായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും ഗീതയിൽ എവിടെയൊക്കെ ധർമ്മം എന്ന് പറയുന്നു അവിടെ മുഴുവൻ ധർമ്മം എന്ന് വെച്ചാൽ ചതുർവർണ്ണിയമാണ്. അതിൽ ഏറ്റവും നല്ലതെല്ലാം ബ്രാഹ്മണന് മാറ്റിവെച്ച്, അതിൽ ഹിംസ പോലെയുള്ള കാര്യങ്ങൾ, റിസ്ക് ഉള്ള പരിപാടികളെല്ലാം ആർക്ക് വെച്ച്, സ്വന്തം ജീവൻ അപകടത്തിലാകുന്ന അംഗഭംഗങ്ങളൊക്കെ വരുന്ന വെട്ടുകുത്തു കൊലപാതകമെല്ലാം ക്ഷത്രിയന് വെച്ചു എന്ന് വെച്ചാൽ ഗൂണ്ടയാണ്, കൊട്ടേഷൻ സംഘമാണ്. ആരുടെ? ഈ പുരോഹിതന്റെ കൊട്ടേഷനാണ്, കൊട്ടേഷൻ സംഘമാണ്. പിന്നെ ഇവർക്ക് വേണ്ട അന്നം ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട ആരുടെ ജോലി? വൈശ്യന്. കാരണം ഒരുത്തൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഈസി ചേരുകൾ എന്ന് തിന്നുകൊണ്ടിരിക്കും. അവനൊരു പണിയില്ല. അവനാകെ ചെയ്യുന്ന എന്താണ്? പൂജ ചെയ്യുന്നത്. അതിനവന് കൂലിയുണ്ട്. അത് വലിയ അധ്വാനമുള്ള പണിയല്ല. ചേട്ടൻ പറയും, പൂജ തന്നെ പൂജിക്കുന്നവർ പറയും എന്താണ്, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ കയറി അവിടെയൊക്കെ വൃത്തിയാക്കി ഇതൊക്കെ ചെയ്യുന്ന എന്ത് വലിയ പണിയാണ്. പണ്ട് തന്നുമില്ല ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ യജ്ഞങ്ങളും മറ്റുമൊക്കെയാണ്. ഓക്കെ, ഇതും എന്താണ്, എന്തൊരു പണിയാണ്, ഇതെന്ത് പണി? ഇത് ആൾക്കാരെ കോക്കറി കാണിക്കുന്നതല്ലേ പറ്റിക്കാൻ വേണ്ടിയിട്ട്? ഇതിലെന്താ പണി? ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കും കുറച്ച് പേർക്കും, അവർ അതിനെ പണിയെന്നെടുക്കാൻ പറ്റില്ല. എന്തു പറഞ്ഞിട്ട്, ഇതിൽ ഉത്പാദനമില്ല, ഇതിൽ ചൂഷണം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവൻ്റെ ഇരിക്കുന്ന പൈസ അടിച്ചു മാറ്റുന്ന ഒരു പണിയാണ്, അതിനകത്ത് ഉത്പാദനമൊന്നുമില്ല. മനുഷ്യന്റെ ആഹാരത്തിനുള്ളതൊന്നും അതിൽ നിന്നും ഉണ്ടാകത്തില്ല. പിന്നെ ക്ഷത്രിയന്റെ, അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, അവൻ പോയി വെട്ടിയും കുത്തിയൊക്കെ കുറച്ച് കൊട്ടേഷൻ ടീമുകളും ജീവിക്കുന്നുണ്ടല്ലോ, കുടുംബത്തിന് ചിലവ് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ കൊട്ടേഷൻ ടീമുകൾ. അപ്പോൾ അവർക്കും കുറച്ച് കാശ് കിട്ടും. കഷ്ടപ്പെടുന്ന ആരാണ്? വൈശ്യൻ. അവൻ കിടന്ന് പണിയെടുത്ത് യുവന്മാരെയൊക്കെ തീറ്റിപ്പോയിട്ടുന്ന അവന്റെ പണിയാണ്. ശൂദ്രന്റെ കാര്യം പിന്നെ പറയാനുമില്ല. ശൂദ്രന്റെ പണിയെന്ന് വെച്ചാൽ അവന് തറ തുടയ്ക്കലാണ് അവന്റെ പണി, അത് ചെയ്യുന്നതാണ്. അവന് പിന്നെ വിശ്രമേ ഇല്ല. ഇതൊക്കെ ഇന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു ശൂദ്രൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രതിഫലത്തോടുകൂടി കർമ്മം ചെയ്യുന്നതാണ് ശൂദ്രൻ. അങ്ങനെയൊക്കെയാണ് ഇന്ന് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. ആഗ്രഹത്തോടുകൂടി കർമ്മം ചെയ്യുന്നവനാണ് ശൂദ്രൻ, പ്രതിഫലത്തോടുകൂടി കർമ്മം ചെയ്യുന്നവനാണ് ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞ് എന്താണ് പറയണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ പ്രതിഫലം വാങ്ങിക്കുന്നവരാണ്, മൊത്തം ശൂദ്രനാണ്. അവനൂടെ ബ്രാഹ്മണനാര ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ. പിന്നെ അതുമാത്രമല്ല, ശൂദ്രന്റെ ഗുണമെന്ന് പറയുന്ന താമസമാണ്, നിദ്രാലസ്യ പ്രമാദാദികൾ, പ്രമാദം ഓർമ്മക്കുറവ്, ഒന്നും ഓർക്കത്തില്ല. ഇതാണ് ശൂദ്രൻ എന്ന് പറയുന്നത്, ശൂദ്രന്റെ ഗുണം പറയുന്നു. അപ്പൊ ഈ ISRO-യിലെ എഞ്ചിനീയർമാർ റോക്കറ്റ് വിടുന്നവരൊക്കെ ആരാണ്? ശൂദ്രന്മാരെന്നുകൊണ്ട് ശമ്പളം വാങ്ങുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പണി എന്താണ്? നിദ്ര, ആലസ്യം, ഓർമ്മക്കുറവ്. എന്ത് വ്യാഖ്യാനങ്ങളാണ് ഇന്നത്തെ ആക്ഷ സംസ്കാര വ്യാഖ്യാനിക്കുന്നതാണ്, മനസ്സിലായോ? ശൂദ്രന് തമോ ഗുണമേ പാടുള്ളൂ, ഏറ്റവും എപ്പോഴും അതായിരിക്കും. അപ്പോ പ്രതിഫലത്തെ ആഗ്രഹിച്ചാൽ, പ്രതിഫലം വാങ്ങിയാൽ, ഈ പറയുന്ന തത്വം മനസ്സിലാക്കിയില്ലെങ്കിൽ അവൻ ശൂദ്രനാണെങ്കിൽ ISRO-യിൽ റോക്കറ്റ് വിടുന്ന ശാസ്ത്രന്മാരൊക്കെ ആരാണ്? ശൂദ്രന്മാരെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യണം? ഉറങ്ങണം, ആലസ്യമായിരിക്കും, പ്രമാദം, ഒന്നും ഓർമ്മ വരത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ റോക്കറ്റൊക്കെ പൊങ്ങുന്നത്? ഇതെന്താ വ്യാഖ്യാനിക്കുന്നത്? ഇതൊന്നും ഈ പറയുന്ന ത്രികോണം അനുസരിച്ചൊന്നും ഇതൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇതൊക്കെ ജാതി അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റും. ജന്മനാ ജാതി, വ്യാഖ്യാതാക്കളെല്ലാം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. ഗീതയുടെ എല്ലാ വ്യാഖ്യാതാക്കളും, ശങ്കരാചാര്യർ, രാമാനുജനും എല്ലാവരും ഇവിടെയൊക്കെ ഈ വർണ്ണമെന്ന് പറയുന്നത് ജന്മനാ ജാതി എന്ന് തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ ആധുനിക വ്യാഖ്യാതാക്കൾ പറയുന്ന പോലെ എന്താണ് ശൂദ്രൻ എന്ന് വെച്ചാൽ വേറെയാണ്, അങ്ങനെയൊന്നും ആരും വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ ഇത് ഇന്നെടുത്ത് ഇങ്ങനെ എവിടെ വ്യാഖ്യാനം ഇല്ലാതെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എഴുതിയിരിക്കുന്നതിൽ ഒരുപാട് അസംബന്ധങ്ങളുണ്ട്, ചവറാണ്, അമാനവികമായ കാര്യങ്ങളാണെന്ന് അറിയുമ്പോഴത്തേക്ക് എവരെ തന്നെ എന്ത് ചെയ്യും? യാക്ഷ സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി ഇതിന് ദുർവ്യാഖ്യാനങ്ങൾ എഴുതിപ്പെടുത്തി, എന്നിട്ട് ആൾക്കാരെ പറ്റിക്കും. വീണ്ടും ജനം പഴയ വഴിക്ക് തന്നെ പോവും. വീണ്ടും ഈ പുരോഹിതന്റെ അടിമത്വത്തെ ഇവൻ അറിയാതെ ബൗദ്ധിക അടിമത്വത്തെ സ്വീകരിക്കും. അതാ സംഭവിക്കുന്നു. ഈ ഗീതായജ്ഞവും ഭാഗവത സപ്താവും സത്രവും ഒക്കെ നടത്തുന്നവര് മുഴുവൻ ചെയ്യുന്നത് എന്താണ്? ജനങ്ങളെ ഈ പൗരോഹിത്യ അടിമത്തത്തിലാക്കിയാണ് ചെയ്യുന്നത്. അതിന് അവർ കുറച്ച് ഭക്തിയും കുറച്ച് ജ്ഞാനവും ഒക്കെ ചേർക്കുമെന്നേയുള്ളൂ. അത് തന്നെ ഗീതയിലും ചെയ്തിരിക്കുന്നത്. പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് പൗരോഹിത്യ അടിമത്തത്തിലാക്കുക, അതിൻ്റെ കൂടെ കുറച്ച് ഭക്തിയും ജ്ഞാനവും ഒക്കെ കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ. മറ്റത് ഇവം മനസ്സിലാകത്തില്ല. മനസ്സിലായോ? മറ്റേ സംഗതിയോ മനസ്സിലാകത്തില്ല. ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് കത്തിരിക വയറ്റിനകത്ത് വെച്ച് തുന്നിക്കെട്ടും പോലെയാണ്, അവൻ മനസ്സിലാകത്തില്ല. കുറച്ചു ദിവസം കഴിയുമ്പോഴാണ് ഇവന് വയറ്റു വേദന വരുന്നത്, അപ്പോഴാണ് അവൻ മനസ്സിലാകുന്നത് കത്രിക ഉള്ളിയിരിക്കണം. ഇവൻ എല്ലാം സുഖമായെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോരും. അതുപോലെയാണ് സപ്താഹം കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ പോകുന്നു, ഇവന്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന കത്രിക എന്താണെന്നുള്ളത് ഇവൻ ഒരിക്കലും മനസ്സിലാകത്തില്ല. പൗരോഹിത്യ അടിമത്വം ഇവന്റെ തലയിൽ അടിച്ചു കയറ്റിയിരിക്കുകയാണ്. ഈ ഭക്തി ഞാനും മോശമെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതിവിടെ കടത്തിവിടുന്ന ഈ വിഷമാണ്, ഇത് ഈ ഉള്ളിൽ മറന്നു വെച്ച കത്രികയാണ്. ഇതിലെല്ലാം ചെയ്യുന്ന അങ്ങനെയാണ്. അത് ഗീത ഏറ്റവും വലിയ തെളിവാണത്. ഇനി ആത്മീയത വേണമെന്നുള്ളവർക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക, കൊലയും ഹിംസയും മാറ്റി നിർത്തുക. കൊല്ലുന്നവന് വേദനിക്കില്ല, പക്ഷെ ചാകുന്നവന് വേദനിക്കും എന്നുകൂടെ ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് അത് ഒഴിവാക്കുക. കൊല്ലാൻ പോകുമ്പോൾ എനിക്ക് വേദനിക്കില്ല, ഞാൻ അസംഗനാണ്, അവിടെ എന്താണ് ചാകുന്നവന് വേദനിക്കുമെന്നുള്ളൊരു ചിന്ത വേണ്ടേ? കാരണം അവനോട് ഗീത പറഞ്ഞില്ലല്ലോ. ഇവിടെ തന്നെ ഭഗവാൻ എന്താണ് ദുര്യോധനെ കൊല്ലാൻ പോകുന്നു, അർജുനനെ ഉപദേശിക്കുന്നു. വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടത്? മറുവശത്തും ദുര്യോധനെ കൂടെ ഇങ്ങോട്ട് വിളിക്കണ്ടേ? കാരണം അവൻ ചാകാൻ പോവില്ലേ, അവനും പറഞ്ഞു കൊടുക്കണ്ടേ? ഗീത അവനോട് പറയണെന്താണ്? അർജുനൻ നിന്റെ നേരെ അമ്പയക്കും, നിനക്ക് അർജുനനെ ജയിക്കാൻ പറ്റില്ല, അപ്പൊ നീ അസംഗനായി മരിക്കണം, അപ്പൊ നിനക്കൊരു പ്രയാസവും വരത്തില്ല. ഭഗവാൻ എന്ന് വെച്ചാൽ എല്ലാവരിലും എന്താണ്, നമേ ദേഷ്യോസ്തി ന പ്രിയ, എനിക്ക് ആരോടും ദേഷ്യമില്ല പ്രിയമില്ല. എന്നാ പിന്നെ എന്നാ അർജുനന് മാത്രം ഗീത ഉപദേശിച്ചു? മറുവശത്തൂടെ ഒരു മൈക്ക് കെട്ടി അങ്ങോട്ടൂടെ വെച്ചിട്ട് നിങ്ങളും കേൾക്കി, ഞാൻ പറയുന്ന ഒരു വലിയ കാര്യമാണ്, അർജുനൻ മാത്രം ഇത് കേട്ടാ പോരാ, നിങ്ങളുടെ കേൾക്കണം. എന്താണ് ഇതൂടെ ചേർക്കണം, കൊല്ലുമ്പോ നീ അസംഗനായി കൊല്ലുക എന്നുള്ളതല്ല, മരിക്കുമ്പോഴും നീ നിസ്സംഗനായി മരിക്കണം. ഇതൂടെ എന്താ പറയാത്തത്? എന്നാലേ പറയാൻ പറ്റൂ നമ്മെ ദേഷ്യോസ്തിന പ്രിയ എന്ന്, എനിക്ക് ശത്രുവും മിത്രവും ഇല്ല എന്ന് പറയാൻ പറ്റൂ. ഇത് കൊല്ലിക്കുന്ന ഒരു ശാസ്ത്രമാണ്, ആത്മീയതയുടെ മറപിടിച്ച് കൊല്ലിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയൊരു സംഭവമാണത്. പരമാർത്ഥം ഉരച്ച് തേരൂടും എന്ന് പറയുന്ന ഇപ്പൊ മനസ്സിലായ? നാളെ പിന്നെ മറിച്ച് പറയരുത്. അപ്പൊ ഗീതയിൽ അഹിംസ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അഹിംസ ഉണ്ട്. പക്ഷെ അത് ആർക്കു വേണ്ടി പറഞ്ഞു അതുകൂടെ ഓർക്കണം. ബ്രാഹ്മണൻ രണ്ടു വശത്തുമില്ല, കൊല്ലുന്നവന്റെ വശത്തുമില്ല, ചാകുന്നവന്റെ വശത്തുമില്ല. കൊല്ലുന്നവന്റെ വശത്തുകാര് ക്ഷത്രിയൻ, ചാകുന്നവന്റെ വശത്തോ ക്ഷത്രിയൻ. ഇവർ രണ്ടുപേരും അടിച്ചു ചാവും. ബ്രാഹ്മണൻ എന്താ, അവൻ അഹിംസാവാദിയായിരിക്കും. അപ്പൊ ബുദ്ധന്റെ അഹിംസ എന്ത് ചെയ്തു? ബ്രാഹ്മണൻ പോക്കറ്റിലിട്ട്. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? കാരണം അവന്റെ ധർമ്മമല്ല യുദ്ധം, ഇതാ പ്രശ്നം. മനഃപൂർവ്വം യുദ്ധം ചെയ്യാതിരിക്കുന്നതല്ല ബ്രാഹ്മണൻ, അങ്ങനെ മനഃപൂർവ്വം യുദ്ധം ചെയ്യാതിരിക്കുന്നതല്ല ബ്രാഹ്മണന്റെ ധർമ്മമല്ല എന്തോന്നു, യുദ്ധം സ്വധർമ്മമല്ല. ഏത്? അത് ശാസ്ത്രം പറഞ്ഞിരിക്കുകയാണ്, കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭയർ ഗുണേഹി. അത് പറഞ്ഞ ഇത് ഒരുപാടുണ്ട്. പറയുന്നത് എന്താണ്, ഓരോ ജാതിക്കാർക്കും ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണ ഈ നാല് കൂട്ടർക്കും കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നു എന്നാണ് ശാസ്ത്രങ്ങൾ. ശാസ്ത്രങ്ങളെ വിധിച്ചിരിക്കുകയാണ്, അത് ഞങ്ങളുടെ കുറ്റമൊന്നുമല്ല. മനസ്സിലായോ? ശാസ്ത്രങ്ങൾ വിധിച്ചോ? ശാസ്ത്രങ്ങൾ വിധിച്ചത് പുരോഹിതൻ എഴുതിയല്ല, ഒരിക്കലുമല്ല. ഞങ്ങളിതൊന്നും എഴുതി വെച്ചിട്ടേ ഇല്ല. ഇതെന്താണ്? ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം. അത് ഭഗവാന്റെ തലയിൽ കെട്ടിവെച്ച് ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ആരാണ്? ഭഗവാൻ. ഭഗവാൻ ആരോട് പറഞ്ഞു? വിവസ്വാനോട്. വിവസ്വാൻ ആരോട് പറഞ്ഞു? മനുവിനോട്. മനു ആരോട് പറഞ്ഞു? ഇങ്ങനെ പറഞ്ഞാണ്, ഇത് ഭഗവാൻ പറഞ്ഞാണ്. അവിടെയും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ആരുടെ തലയിൽ കെട്ടിവെച്ച്? ഭഗവാന്റെ തലയിൽ കെട്ടിവെച്ച്. ആര്? പുരോഹിതൻ. അല്ല, ഞങ്ങളിത് എഴുതി വെച്ചതൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും പുരോഹിതനെ പിടിക്കാൻ പറ്റില്ല. നല്ല വഴുവഴുപ്പൻ തവളയെ പോലെയാണ്, ചാടിക്കളയും. എവിടെ? അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു. ഇവിടെ പറയുന്നതും അതുപോലെ തന്നെ, പ്രവാചകന്റെ സ്ഥാനത്താണ് ഇവിടെ മനു. ഭഗവാൻ മനുവിനോട് പറഞ്ഞു എന്നുള്ളതാണ്. ഭഗവാൻ മനുവിനോട് പറഞ്ഞു, അവിടെ പ്രവാചകനും പുരോഹിതനും ഒരാൾ തന്നെ ആണ് വ്യത്യാസം. ഒരു ഉത്തരവാദിത്വമില്ല. എന്തൊക്കെ ഞാൻ ചെയ്തോ, എന്തൊക്കെ വേണ്ടാധീനം ചെയ്തോ, എല്ലാം എന്താണ്? ദൈവം അള്ളാഹു പറഞ്ഞിട്ടാണ്. ഇവിടെയും പുരോഹിതൻ പറയുന്നു, എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ ഭഗവാൻ പറഞ്ഞാണ്. ഞങ്ങളാരും ഒന്നും എഴുതിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. പറയുന്നവൻ രക്ഷപ്പെടും. രണ്ടും ഒരുപോലെ തന്നെയാണ് ഈ പറയുന്ന ഖുറാനും ഗീതയും തമ്മിൽ. ഇക്കാര്യത്തിൽ യാതൊരു വ്യത്യാസവും. അപ്പോ പുരോഹിതന്മാർ എഴുതി വെച്ചെന്നുള്ള ഒരാക്ഷേപം വരാതിരിക്കാനാണ് എന്ത് പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അഹം അഹം അഹം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ഭഗവാനെ സൃഷ്ടിച്ചിട്ട് ഭഗവാനാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം, ഞങ്ങൾക്കല്ല. അതാണ് കർമാണി പ്രവിഭക്താനി. കർമ്മങ്ങൾ ഇങ്ങനെ ശാസ്ത്രം വിധിച്ചിരിക്കുകയാണ് ഓരോരുത്തരും. അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമുള്ള കർമ്മങ്ങളെ ശാസ്ത്രം വിധിച്ചു എന്നാ പറയുന്നു. അല്ലാതെ എന്താണ് കർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും നല്ല ഗീതി പറയുന്നു. മനസ്സിലായോ? അങ്ങനെയല്ല പറയുന്നത്. ഞാൻ മുമ്പ് വ്യാഖ്യാനിച്ച ഇങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ എന്റെ റെക്കോർഡിംഗ് ആയിട്ടിട്ട് ഇതൊന്നും അല്ലല്ലോ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ സമാനം പറഞ്ഞിട്ടുണ്ട്. എന്റെ ശരിക്കുള്ള അർത്ഥം ഇങ്ങനെയാണ്. എന്താണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇത്രയും പേർക്കും കർമ്മങ്ങളെ ശാസ്ത്രം വിധിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാണ് കൃത്യമായി പറയുന്നത്. അല്ല, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്ത് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടല്ല? ഇപ്പൊ നിങ്ങളൊക്കെ ആര്? ബ്രാഹ്മണരാണോ ഈഴവരാണോ? തെളിച്ചു പറ. അല്ല, ജോസിന് ഉത്തരം പറ. ശൂദ്രർ. അങ്ങനെ ഒരു ജാതി കേരളത്തിൽ ഉള്ളത് ശൂദ്രൻ എന്ന് വെച്ചാൽ നായന്മാരാണ്. അതാണോ? ആണോ? ജാതി പറയാൻ പാടില്ലല്ലേ. ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ചോദിപ്പിക്കരുത്. കേരളത്തിലെ നായന്മാരാണ് ശൂദ്രന്മാര്. ഞാൻ ഈ പറയുന്നൊന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. മനസ്സിലായോ? അതായത് അങ്ങനെയൊന്നുമല്ല, നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെയൊന്നുമല്ല. അതൊക്കെ ഇനി മൊത്തം സ്ലേറ്റ് മൊത്തം തേച്ച് കഴുകി വൃത്തിയാക്കി പുതിയതായിട്ട് എഴുതണം, എന്നാലേ ശരിയാവും. ഗീതി പറയുന്നത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ നാല് ജാതികൾക്ക് കർമ്മങ്ങളെ ശാസ്ത്രം വിധിച്ചിരിക്കുന്നു എന്നാ പറയുന്നു. അതിലൊന്നുകൂടെ പറയും, സ്വഭാവപ്രഭവയർ ഗുണൈഹി എന്ന് പറയും. സ്വഭാവത്തിൽ നിന്നുണ്ടായ ഗുണങ്ങൾ. സ്വഭാവം എന്ന് വെച്ചാൽ അവിടെ വ്യാഖ്യാതാക്കൾ പറയും, പൂർവ്വജന്മങ്ങളിൽ നിന്നുണ്ടായ സംസ്കാരം, അതാണ് സ്വഭാവം. എന്നുവെച്ചാൽ അവിടെ പുനർജന്മത്തെ അംഗീകരിക്കുന്നു. പൂർവ്വജന്മങ്ങളിൽ നിന്ന് നമുക്കുണ്ടായ സംസ്കാരം, ആ സംസ്കാരങ്ങളിൽ നിന്നാണ് എന്ത് സത്വം, രജസ് തമസ് തുടങ്ങിയ ഗുണങ്ങളുണ്ടാകുന്നത്. കർമ്മം എന്ന് പറയുന്നത് ശമം, ദമം, ഇതൊക്കെയാണ് കർമ്മം. യുദ്ധം, അതൊക്കെയാണ് കർമ്മം. അപ്പോൾ എന്താണ്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്നവർക്ക് അവരുടെ പൂർവ്വജന്മങ്ങളിൽ നിന്നുള്ള ഒരു സംസ്കാരം കൊണ്ട് അവരെല്ലാം ഇപ്പം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രനായിരിക്കുന്നു. അപ്പം ആ സംസ്കാരങ്ങൾക്കനുസരിച്ച് ഈ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഗീതയിൽ പ്രത്യേകം പ്രത്യേകം കർമ്മങ്ങളെ വിധിച്ചിരിക്കുകയാണ് എന്നാണ് ഗീതയിൽ പറയുന്നത്. മനസ്സിലായ? അപ്പം നമുക്ക് കർമ്മം ചെയ്ത് ബ്രാഹ്മണനാകാൻ പറ്റുമോ? എന്തുകൊണ്ട്? ആ പിന്നെ എന്തിനാ പറയുന്നത് നമുക്കതാകാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്? മനസ്സിലായോ? നമുക്കതാകാൻ പറ്റില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്താണോ എഴുതിയിരിക്കുന്ന ജാതി അതേ ആകാൻ പറ്റും. ഏത് ജാതിയായാലും, അല്ല വേറൊരു ജാതി ആകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അവൻ പൂർവ്വജന്മത്തിന്റെ സംസ്കാരം കൊണ്ട് ബ്രാഹ്മണനായി ജനിച്ചവനാണ്. അവനെന്ത് ചെയ്യണമെന്ന് ഗീതയിൽ പറയുന്നുണ്ട്, ഇന്ന കർമ്മം ചെയ്യണം. അപ്പൊ സ്വഭാവത്തിനനുസരിച്ച് കർമ്മം. സ്വഭാവം എന്ന് വെച്ചാൽ പൂർവ്വ സംസ്കാരം. അപ്പൊ ആ പൂർവ്വ സംസ്കാരത്തിനനുസരിച്ചാണ് ജന്മം. ജന്മം കൊണ്ടാണ് ഒരുത്തൻ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രനും തീരുമാനിക്കുന്നത്. അവൻ അതിനനുസരിച്ച് കർമ്മങ്ങളാണ് ഗീതയിൽ പറയുന്നത്. വ്യക്തമായും പറഞ്ഞിരിക്കുന്ന ഇതാണ്, ബ്രാഹ്മണ ക്ഷത്രിയ വിശ ശൂദ്രാണാം ച പരന്തവ കർമാണി പ്രവിഭക്താനി. ബ്രാഹ്മണന് കർമ്മങ്ങളെ വിഭജിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാവുമെന്ന് അർത്ഥമില്ല. എന്ന് വെച്ചാൽ ആദ്യം ബ്രാഹ്മണൻ വേണം. മനസ്സിലായോ? നിങ്ങൾക്കിപ്പോ ഒരു ജോലി കിട്ടി, ക്ലർക്കായിട്ട് നിങ്ങളൊരു ഓഫീസിൽ ചെന്നു. അപ്പൊ നിങ്ങൾക്ക് അവിടെ കർമ്മം തരുന്നു എന്ന് വെച്ചാൽ ആ കർമ്മം നിങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം ക്ലർക്കാവണം. ആ പോസ്റ്റിൽ വന്നാലേ എന്തോ ഒരു ജോലി ചെയ്യാൻ പറ്റൂ. അല്ല, ആദ്യം ബ്രാഹ്മണനായാലേ എന്ത് ചെയ്യാൻ പറ്റൂ? ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യാൻ പറ്റും. എങ്ങനെ ബ്രാഹ്മണനാവും? പൂർവ്വജന്മ സംസ്കാരം കൊണ്ടേ ബ്രാഹ്മണനാകാൻ പറ്റും. ഇതാണ് ഗീതയിലെ സിദ്ധാന്തം. അപ്പോൾ ഓരോരുത്തരും ഏത് ജാതിയിലാണോ ജനിക്കുന്നത്, ആ ജാതിയിൽ നിന്ന് അവന് ചാടി രക്ഷപ്പെടാൻ പറ്റില്ല. അത് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? അവൻ ജാതി ഇല്ലാത്തവനാണ്. സ്വയം വിചാരിക്കണേ എനിക്ക് ജാതിയില്ല, ഞാനൊരു ജാതിയിലും പെട്ടവനല്ല. അങ്ങനെ വിചാരിച്ചാല് ഒരാൾക്ക് ജാതിയിൽ നിന്ന് സ്വതന്ത്രനാകാൻ പറ്റും. അല്ല, ഗീത വച്ചിട്ടോ മറ്റെന്തെങ്കിലും രീതിയിൽ അതൊന്നും സ്വതന്ത്രനാകാൻ പറ്റത്തില്ല. ആണ് ഹൃദയം പറഞ്ഞ എന്താണ് ജാതി പറയരുത്, ചിന്തിക്കരുത്, ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഗുരുവിന്റെ കാഴ്ചപ്പാട് വേറെയാണ്. അവിടെ ആരെങ്കിലും ഒരാൾ ബ്രാഹ്മണ ജാതി ആകുന്നതല്ല, അത് നടക്കുന്ന കാര്യമില്ല. ഗുരുവിനെ പറഞ്ഞിട്ടുണ്ട് ആർക്കും ബ്രാഹ്മണനാകാനൊന്നും പറ്റത്തില്ല. വിശ്വാമിത്രൻ തന്നെ ബ്രാഹ്മണനാകാൻ എത്ര കഷ്ടപ്പെട്ട് എന്നിട്ട് എന്ത് പ്രയാസപ്പെട്ട് ഉണ്ട്, അതിനുവേണ്ടി ആരും ശ്രമിക്കേണ്ടാവുന്ന ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നടക്കുന്ന കാര്യമില്ല. ജനിച്ചാലേ ബ്രാഹ്മണനാകാൻ പറ്റും. പിന്നെ പരമാവധി ഒരാൾക്ക് സാധിക്കുന്ന എന്താണ്, സ്വയം ജാതി ഇല്ലാതെ ആകാം. ജാതി വേണ്ട, അങ്ങനെ പറ്റും. അല്ല, വേണമെന്ന് വെച്ചാൽ അത് വേണമെന്ന് അതാകുകയും ചെയ്യാം, അത് കൊണ്ടു കിടക്കുകയും ചെയ്യാം. ഇത്രയും സാധിക്കും. മനസ്സിലായ? ഹ്മ്.